আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি তাআলা ওয়া বারাকাতু। আলহামদুলিল্লাহ রাব্বিল আলামিন, আসসালাতু ওয়াসসালামু আলা আশরাফিল মুরসালিন ওয়া আলা আলিহি ওয়া সাহবিহি আজমাইন, আম্মা বাদ। তাফসীরুল বাইলাবীলে সূরাতুল বাকরায়ুডে അഞ്ചാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകൾ പലരും കേൾക്കുകയും അഭിപ്രായങ്ങളും സംശയങ്ങളും പങ്കുവെക്കുകയും ചെയ്തതിൽ ഏറെ സന്തോഷമുണ്ട്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ആദ്യം സാധാരണ ചെയ്യാറുള്ളത് പോലെ കുറച്ച് ഭാഗം വായിക്കുന്നു, പിന്നീട് അതിൻ്റെ ആശയം വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ഒമിൻ ഹുറൂഫിൽ ബദലി വഹിയ അഹദാഷറ അലാ മാ ദക്കറ ഹുസീബവൈഹി വഖ്താറ ഹുബ്നു ജിന്നി വയജ്മഉഹ അജിദ് തവൈതു മിൻഹ അസ്സിത്തത ശാഇഅത മഷ്ഹൂറ അല്ലതീ യജ്മഉഹ അഹ്തിമീൻ വഖദ് സാദ ബഅദുഹും സബഅത ഉഖ്ര വഹിയ ലാമു ഫി ഉസൈലാൽ والصاد والزاي في صراط وزراط والفاء في أجداف والعين في أعن والثاء في ثروغ الدلو والباء في بسمك حتى صارت ثمانية عشر وقد ذكر منها تسعة الستة المذكورة واللام والصاد والعين ومما يدغم في مثله ولا يدغم في المقارب وهي خمسة عشر الهمزة والهاء والعين والصاد والطاء والميم والياء والخاء والغين واللاد والفاء واللاء والشين والزاي والواو نصفها الأقل ومما يدغم فيهما وهي الثلاثة عشر الباقية نصفها الأكثر الحاء والقاف والكاف والراء والسين واللام والنون لما في الإدغام من الخفة والفصاحة ومن الأربعة التي لا تدغم فيما يقاربها ويدغم فيها مقاربها وهي الميم والزاي والسين والفاء نصفها ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. പ്രാരംഭാക്ഷര നാമങ്ങളിൽ ആ ഉമ്മിയ് കൊണ്ടുവന്ന വ്യത്യസ്ത ഇനം അക്ഷരങ്ങളുടെ പാതിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. സൂറത്തുകളുടെ തുടക്കത്തിൽ ചില അക്ഷരങ്ങളുടെ പേരുകൾ പറഞ്ഞു എന്ന് മാത്രമല്ല, ആ പറഞ്ഞതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ അതിനെ പഠനവിധേയമാക്കുമ്പോഴാണ് അത്ഭുതകരമായ രീതിയിൽ ഓരോ ഇനം ഹർഫുകളിൽ നിന്നും അവയുടെ പകുതിയെ കൊണ്ടുവന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒമിൻ ഹുറൂഫിൽ ബദലി, ബദലിന്റെ അക്ഷരങ്ങളുടെ ഗണത്തിൽ നിന്ന് ആ ഉമ്മിയ കൊണ്ടുവന്നു. വഹിയ ബദലിന്റെ അക്ഷരങ്ങൾ അഹദ അഷറ അലാ മാ ദക്കറഹു സീബവൈഹി, സീബവൈഹി പറഞ്ഞത് പ്രകാരം പതിനൊന്ന് അക്ഷരങ്ങളാണ്. ബദലിന്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും അക്ഷരങ്ങളെ തൊട്ട് പകരം വന്ന അക്ഷരം എന്നാണ്. സീബവൈഹി പറഞ്ഞത് പ്രകാരം അവ പതിനൊന്ന് അക്ഷരങ്ങളാണ്. വഖ്താറ ഹുബ്നു ജിന്നി, ഇബ്നു ജിന്നി ആ അഭിപ്രായത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വലിയ ഭാഷാ പണ്ഡിതന്മാരാണ് ഇവരൊക്കെ. നമുക്കറിയാം സീബവൈഹി അൽ കിതാബ് എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിന്റെ രചയിതാവാണ്. ഇബ്നു ജിന്നിയെക്കുറിച്ചും നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അബു അലിയുൽ ഫാരിസിയുടെ ശിഷ്യനായ ഇബ്നു ജിന്നി. ഇബ്നു ഗിന്നി എന്നതാണ് അറബീകരിക്കപ്പെട്ടപ്പോൾ ഇബ്നു ജിന്നി എന്നായത്. അദ്ദേഹവും തിരഞ്ഞെടുത്തിട്ടുള്ള അഭിപ്രായം ബദലിന്റെ ഹർഫുകൾ പതിനൊന്നെണ്ണമാണ് എന്ന അഭിപ്രായത്തെയാണ്. വയജ്മ ഉഹ ആ പതിനൊന്ന് അക്ഷരങ്ങളെ ഒരുമിച്ച് കൂട്ടും. അജിദ് തവൈത്തു മിൻഹ, അജിദ് തവൈത്തു മിൻഹ എന്ന പദം ഹംസ് ജീമ് ദാല് താ വാവ് യാ താ മീമ് നൂന് ഹ അലിഫ് ഈ പതിനൊന്ന് അക്ഷരങ്ങളാണ് സീബവൈഹിയുടെയും ഇബ്നു ജിന്നിയുടെയും ഒക്കെ അഭിപ്രായ പ്രകാരം ബദലിന്റെ ഹർഫുകൾ. ആ പതിനൊന്ന് അക്ഷരങ്ങളിൽ നിന്ന് ആ ഉമ്മിയെ കൊണ്ടുവന്നു. അസ്സിത്തത ശായഇത മശ്ഹൂറത, പ്രസിദ്ധവും വ്യാപകവുമായ ആറ് അക്ഷരങ്ങളെ കൊണ്ടുവന്നു. പതിനൊന്നിന്റെ കൂടിയ പകുതിയാണ് ആറ് എന്ന് നമുക്കറിയാം. അല്ലത്തി യജ്മഉഹ അഹ്തിമീൻ, അഹ്തിമീൻ എന്ന പദം ഒരുമിച്ച് കൂട്ടിയ ആറ് അക്ഷരങ്ങളെയാണ് ഹുറൂഫുൽ ബദലിൽ നിന്ന് ആ ഉമ്മിയെ കൊണ്ടുവന്നിട്ടുള്ളത്. വഖദ് സാദ ബഅദുഹും സബഅത്തൻ ഉഖ്ര, ഹുറൂഫുൽ ബദലിൽ ചില പണ്ഡിതന്മാർ ഏഴ് ഹർഫുകളെ കൂടി അധികരിപ്പിച്ചിട്ടുണ്ട്, അധികമായി എണ്ണാറുണ്ട്. അങ്ങനെ പതിനൊന്നിനേക്കാൾ സായിദിയായി എണ്ണാറുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? വഹിയല്ലാമു ഫി ഉസൈലാൽ, ഉസൈലാൽ എന്ന പദത്തിൽ കാണുന്ന ലാമ്. ഉസൈലാൽ എന്ന പദം ഉസൈലാൻ എന്ന അവസാനത്തെ നൂനിനെ പകരമാക്കി ലാമ് വന്നതാണ്. അസയിൽ എന്ന് പറഞ്ഞ വൈകുന്നേര സമയം എന്നാണ്, അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം. അതിന്റെ ബഹുവചനമാണ് ഉസ്ലാൻ. ഉസ്ലാൻ എന്നതിന്റെ തസ്ഗീറാണ് ഉസൈലാൻ, കൊച്ചു വൈകുന്നേരങ്ങൾ എന്നൊക്കെ അർത്ഥകൽപ്പന നടത്താൻ പറ്റുന്ന ഒരു പ്രയോഗമാണത്. ആ ഉസൈലാൻ എന്ന പദമാണ് ഉസൈലാൽ എന്ന് ഉപയോഗിക്കപ്പെട്ടത്, അഥവാ നൂനിന് പകരം ലാമ് വന്നിരിക്കുന്നു. അപ്പോ ലാമ് പകരം വരുന്ന അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരമാണ്. വസ്സാദു വസ്സായു ഫി സിറാത്തിൻ വജിറാത്തിൻ, സിറാത്ത് സിറാത്ത് എന്നൊക്കെ പറയുമ്പോഴുള്ള സാദ് സായ് ഇവ രണ്ടും സീനിനെ തൊട്ട് പകരം വന്നതാണ് എന്ന് ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ ഇമാം ബൈളാബി റഹ്മഹുല്ലാ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. സിറാത്ത് എന്നായിരുന്നു, അതാണ് സാദായി മാറിയത്, അല്ലെങ്കിൽ മറ്റൊരു ഖിറാത്ത് പ്രകാരം സായായി മാറിയത്. അപ്പോൾ സ്വാദും സായും പകരം വരുന്ന അക്ഷരങ്ങളിൽ പെട്ടതാണ്. വൽ ഫാഉ ഫി അജദാഫിൻ, അജദാഫ് എന്ന പദത്തിലുള്ള ഫാ, അതും പകരം വന്നതാണ്. അജദാഫ് എന്നതിലെ ഫാ അജദാസ് എന്നതിലെ സായിന് പകരം വന്നതാണ്. ജദസ് എന്നതിന്റെ ബഹുവചനമാണ് അജദാസ്. മിനൽ അജദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ എന്ന് സൂറത്ത് യാസീനിൽ ഉണ്ടല്ലോ, അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് അവർ ധൃതി പിടിച്ചു പോവുകയാണ് എന്ന് പറയുന്നിടത്ത് ഖുർആൻ അജദാസ് എന്ന് പറയുന്നുണ്ട്. ആ അജദാസ് എന്ന പദത്തെ അജദാഫ് എന്ന് സാ എന്ന അക്ഷരത്തിന് പകരം ഫാ എന്ന അക്ഷരത്തെ പകരമാക്കി ചില അറബികൾ ഉപയോഗിക്കാറുണ്ട്. ജദസ് എന്നാൽ കുഴിമാടം എന്നാണ്, അതിന് പകരം ജദഫ് അജദാഫ്. വല ഐനു ഫി അഅൻ എന്ന പദത്തിലുള്ള ഐന്, അതും പകരം വരുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ എണ്ണുന്നു. അഅൻ, രണ്ട് ഹംസയാണ് ഉണ്ടാവുക. അഅൻ, അൻ എന്നതിലെ ഹംസ മാറി അൻ എന്നായി അഅൻ. അതേപോലെ ഇൻ എന്നതിലെ ഈ മാറിയിട്ടും ഐ എന്ന് പറയാറുണ്ട്, അത് പ്രകാരം അഇൻ എന്നും ഇവിടെ വായിക്കാവുന്നതാണ്. അ അൻ എന്നത് മാറി അ എന്നോ അ ഇൻ എന്നത് മാറി അ ഇൻ എന്നോ ഉച്ചരിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഐൻ പകരം വരുന്ന അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ഈ അഭിപ്രായ പ്രകാരം. വസ്സാഉ ഫി സുറൂഖുദ്ദൽവി, സുറൂഖുദ്ദൽവ് എന്ന പ്രയോഗത്തിലുള്ള സാഉം പകരം വരുന്ന അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ഫുറൂഖുദ്ദൽവ്, ബക്കറ്റിൽ നിന്ന് വെള്ളം പുറപ്പെടുന്ന സ്ഥലം, അതിനെ ഫുറൂഖുദ്ദൽവ് എന്ന് പറയാറുണ്ട്. ആ ഫുറൂഖുദ്ദൽവ് എന്ന പദത്തിലെ ഫാഇന് പകരം സാ ഉപയോഗിക്കപ്പെടുന്ന വിഭാഗങ്ങളുണ്ട്. അപ്പോൾ സാഉം പകരം വരുന്ന അക്ഷരങ്ങളുടെ ഗണത്തിൽപ്പെട്ടത്. വൽ ബാഉ ഫി ബസ്മുക, ബസ്മുക എന്നതിലുള്ള അറബികളിലെ ഒരു വിഭാഗം. മസ്മുക, നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്ന മസ്മുക എന്നതിന് ബസ്മുക എന്ന് പറയാറുണ്ട്. ചില ആളുകൾ ബസ്ബുക എന്നും പറയാറുണ്ട്. രണ്ട് മീമും ബ ആയി പകരമാക്കപ്പെട്ട നിലയിൽ ഉച്ചരിക്കപ്പെടാറുണ്ട്. അപ്പോൾ ബാഉം പകരം വരുന്ന അക്ഷരങ്ങളിൽ പെട്ടതാണ് ഈ അഭിപ്രായ പ്രകാരം. ഹത്ത സാറത്ത് സമാനിയത്താഷറ, അങ്ങനെ നോക്കുമ്പോൾ പതിനെട്ടെണ്ണമുണ്ട്. ഹുറൂഫുൽ ബദൽ പതിനെട്ട് അക്ഷരങ്ങളാകും ഈ അഭിപ്രായങ്ങൾ പരിഗണിക്കുമ്പോൾ. ഈ 18 ബദലിന്റെ ഹർഫുകളിൽ നിന്ന് എത്ര ഹർഫുകളെ കൊണ്ടുവന്നു എന്ന് പരിശോധിക്കുമ്പോൾ വീണ്ടും നാം അത്ഭുതപ്പെടേണ്ടി വരുന്നു. വഖദ് ദക്കറ മിൻഹ തിസ്അതൻ, ഈ 18 നിന്ന് 9 എണ്ണമാണ്, 9 അക്ഷരങ്ങളാണ് ആ ഉമ്മിയ്യ പറഞ്ഞിട്ടുള്ളത്. അസിത്തത്തിൽ മധുക്കൂറത്ത, പറയപ്പെട്ട 6 അഥവാ അഹത്തിമീൻ എന്നതിലുള്ള 6 അക്ഷരങ്ങളും, വല്ലാമ വസാദ വലഅന ലാമ സാദ ഐൻ എന്നീ 3 അക്ഷരങ്ങളും, ഇങ്ങനെ 6, 3, 9 18 ഹർഫുകളിൽ നിന്ന്, ബദറിന്റെ ഹർഫുകളിൽ നിന്ന് 9 ഹർഫുകളെ ആ ഉമ്മിയെ കൊണ്ടുവന്നു എന്നതും ഏത് അദീബിനെയും തോൽപ്പിച്ചു കളയുന്ന കാര്യമാണല്ലോ. വമിമ്മ യുദഗമു ഫി മിസ്ലിഹി വലാ യുദഗമു ഫിൽ മുഖാരിബി, സമാനാക്ഷരത്തിൽ ഇദ്ഗാം ചെയ്യപ്പെടുകയും സമീപാക്ഷരത്തിൽ ഇദ്ഗാം ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന വിഭാഗം ഹർഫുകൾ, അഥവാ മഖ്റജിൽ അടുപ്പമുള്ള ഹർഫുകളിൽ ഇദ്ഗാം ചെയ്യപ്പെടൂല, അങ്ങനെയുള്ള വിഭാഗം ഹർഫുകൾ, വഹിയ അവകൾ 15, 15 എണ്ണമാണുള്ളത്. അൽ ഹംസത്തു വൽ ഹാഉ വൽ ഐനു വസ്സാദു വത്താഉ വൽ മീമു വൽ യാഉ വൽ ഖാഉ വൽ ഗൈനു വല്ലാദു വൽ ഫാഉ വല്ലാഉ വശീനു വസ്സായു വൽ വാവു, ഈ 15 അക്ഷരങ്ങളാണ് അതേ അക്ഷരങ്ങളിൽ അഥവാ സമാനാക്ഷരങ്ങളിൽ മാത്രം ഇദ്ഗാം ചെയ്യപ്പെടുകയും സമീപാക്ഷരങ്ങളിൽ ഇദ്ഗാം ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഹർഫുകൾ. ആ 15 ഹർഫുകളിൽ നിന്ന് ഈ ഉമ്മിയ കൊണ്ടുവന്നു നിസ്ഫഹൽ അഖല്ല, അതിന്റെ കുറഞ്ഞ പകുതിയെ, 15 കുറഞ്ഞ പകുതി 7 7 അക്ഷരങ്ങളെ കൊണ്ടുവന്നു. വമിമ്മ യുദഗമു ഫീഹിമ, രണ്ടിലും ഇദ്ഗാം ചെയ്യപ്പെടുന്നവയിൽ നിന്ന് അഥവാ സമാനാക്ഷരങ്ങളിലും സമീപാക്ഷരങ്ങളിലും ഇദ്ഗാം ചെയ്യപ്പെടുന്ന വിഭാഗം അക്ഷരങ്ങളിൽ നിന്ന് ആ ഉമ്മിയ കൊണ്ടുവന്നു. വഹിയ, അതേതാണ് ആ അക്ഷരങ്ങൾ? അസ്സലാസത്താശറൽ ബാഖിയ, അവശേഷിക്കുന്ന 13 അക്ഷരങ്ങളാണ്. 15 എണ്ണം നേരത്തെ പറഞ്ഞ സമാനാക്ഷരങ്ങളിൽ മാത്രം ഇദ്ഗാം ചെയ്യപ്പെടുന്നവ, ബാക്കിയുള്ള 13 സമാനാക്ഷരങ്ങളിലും സമീപാക്ഷരങ്ങളിലും ഇദ്ഗാം ചെയ്യപ്പെടുന്നവ, അവയിൽ നിന്ന് കൊണ്ടുവന്നു നിസ്ഫഹൽ അക്സറ, അതിന്റെ കൂടുതലുള്ള പകുതിയെ അഥവാ 7 അക്ഷരങ്ങളെ. അൽഹാ വൽ ഖാഫ വൽ ഖാഫ വറാ വസീന വല്ലാമ വന്നൂന, ഈ 7 അക്ഷരങ്ങളെയാണ് ഈ ഗണത്തിൽ നിന്ന് കൊണ്ടുവന്നത്. അതെന്താണ് അങ്ങനെ? സമാനാക്ഷരങ്ങളിൽ ഇദ്ഗാം ചെയ്യപ്പെടുന്നവയിൽ നിന്ന് കുറഞ്ഞ പകുതിയും സമാനാക്ഷരങ്ങളിലും സമീപാക്ഷരങ്ങളിലും ഇദ്ഗാം ചെയ്യപ്പെടുന്നവയിൽ നിന്ന് കൂടിയ പകുതിയും കൊണ്ടുവന്നത്. ലിമാഫിൽ ഇദ്ഗാമി മിനൽ ഖിഫത്തി വൽ ഫസാഹത്തി, ഇദ്ഗാമിൽ ലഘൂകരണവും സ്ഫുടതയും ഉള്ളത് കാരണമാണ് രണ്ടിലും ഇദ്ഗാം ചെയ്യപ്പെടുന്ന വിഭാഗം ഹർഫുകളിൽ നിന്ന് കൂടിയ പകുതിയെ കൊണ്ടുവന്നത് എന്നും അദ്ദേഹം പറഞ്ഞു തരാണ്. വമിനൽ അർബഅത്തിൽ ലത്തി ലാ തുദ്ഗമു ഫീമാ യുഖാരിബുഹ വയുദ്ഗമു ഫീഹാ മുഖാരിബുഹ, സമീപാക്ഷരങ്ങളിൽ അവയെ ഇദ്ഗാം ചെയ്യപ്പെടില്ല, സമീപാക്ഷരങ്ങൾ അവയിൽ ഇദ്ഗാം ചെയ്യപ്പെടും. അങ്ങനെയുള്ള വിഭാഗം അക്ഷരങ്ങളിൽ നിന്ന് ആ ഉമ്മിയ കൊണ്ടുവന്നു. വഹിയ, അങ്ങനെയുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അൽമീമു വസ്സായു വസ്സീനു വൽഫാഉ, ഈ 4 അക്ഷരങ്ങളാണ്. ഇവ ഇവയുടെ സമീപാക്ഷരങ്ങളിൽ ഇദ്ഗാം ചെയ്യപ്പെടില്ല, ഇവയുടെ സമീപാക്ഷരങ്ങൾ ഇവയിൽ ഇദ്ഗാം ചെയ്യപ്പെടും. അങ്ങനെയുള്ള ഈ 4 അക്ഷരങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു നിസ്ഫഹ, അതിന്റെ പകുതിയെ കൊണ്ടുവന്നു, മീമിനെയും സീനിനെയും കൊണ്ടുവന്നു. ഇങ്ങനെ ആ ഉമ്മിയെ കൊണ്ടുവന്നത് ഇന്നലെ പറഞ്ഞ അക്ഷരങ്ങളുടെ ഇനങ്ങളുടെ പകുതി കൊണ്ടുവന്നതുപോലെ ഇന്ന് പറഞ്ഞ വിഭാഗം ഹുറൂഫുൽ ബദലും അതുപോലെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇദ്ഗാം ചെയ്യപ്പെടുന്ന വിഭാഗം ഹർഫുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവയുടെയൊക്കെ പകുതി ഈ ഫവാത്തു ഹുസ്വറിൽ, ഈ അൽ ഹുറൂഫുൽ മുഖത്തായിൽ പ്രാരംഭാക്ഷര നാമങ്ങളിൽ അവയുടെയൊക്കെ പകുതി കൊണ്ടുവന്നത് യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്ന്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ് എന്ന് വാദിക്കുന്നവരുടെ വാദം എത്രമാത്രം നിരർത്ഥകമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. തീർന്നില്ല, ഇനിയും ഈ അൽഹറുഫുൽ മുഖത്തായുടെ അത്ഭുതകരമായ ചില പ്രത്യേകതകൾ കൂടി അദ്ദേഹം ബാക്കി ഭാഗത്ത് പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു ഖുർആനിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് മറ്റുള്ളവർക്ക് സന്ദേശിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.